സങ്കല്പകല്പിതം ദൃശ്യം. സങ്കല്പോ എത്ര വിദ്യ ദൃശ്യം തത്ര ച നാന്യത്ര കുത്രചിത് രജ്ജു സർപ്പവത്. ദൃശ്യം സങ്കല്പകല്പിതം ഭവതി. എത്ര സങ്കൽപ്പ വിദ്യതെ തത്ര ദൃശ്യം ച വിദ്യതെ. അന്യത്ര പുത്രജിത് രജ്ജസർപ്പവത്. അന്യമൊക്കെ വളരെ സിമ്പിളാണ്, വാക്യാർത്ഥം മനസ്സിലാക്കാനും വളരെ എളുപ്പമാണ്. ദൃശ്യം സങ്കല്പകല്പിതം, ദൃശ്യം ദർശനത്തിന് വിഷയമായിരിക്കുന്ന അറിവിന് വിഷയമായിരിക്കുന്നതല്ല ദൃശ്യം. പ്രപഞ്ചമെന്ന് പറയാം. സങ്കല്പകല്പിതം, സങ്കല്പം കൊണ്ട് കൽപ്പിക്കപ്പെട്ടവയാണ്. സങ്കല്പം കൊണ്ട് കൽപ്പിക്കപ്പെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കല്പം കൊണ്ട് നിലനിൽക്കുന്നവയാണെന്ന് അർത്ഥം. എത്ര സങ്കല്പ വിദ്യത, എവിടെയാണോ സങ്കല്പം നിലനിൽക്കുന്നത് തത്ര ദൃശ്യം ച വിദ്യത, ഇവിടെ ദൃശ്യവും നിലനിൽക്കുന്നു. അന്യത്ര പുത്ര ചിന്ന, വേറെ ഒരിടത്തുമില്ല. ഉദാഹരണം പറയുന്നു രജ്ജസർപ്പം. ഇതൊക്കെ എപ്പോഴും ഇതിന് ഉപയോഗിക്കുന്ന ഉദാഹരണങ്ങളാണ്. സ്വപ്നം, രജ്ജസർപ്പം, മരുമരീചിക, ഇതും അദ്വൈതികള് സ്ഥിരം പറയുന്ന കാര്യമാണ്. വാസിഷ്ഠമാണ് ഒരുപാട് പറയുന്നു. വാസിഷ്ഠത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് പറയും. ദൃശ്യം സങ്കല്പകല്പിതം. ഞാൻ അടുത്ത് പറയും, സങ്കല്പ മനസ്സോ കസ്സിൽ ഭേദം. സങ്കല്പം എന്ന് പറഞ്ഞാലും മനസ്സെന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ. അപ്പൊ ദൃശ്യം, ഈ പ്രപഞ്ചം മനക്കല്പിതമാണ്. മനസ്സുകൊണ്ട് കല്പിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വ്യക്തമാകും. കാരണം സങ്കല്പം എന്ന് പറഞ്ഞാൽ മനസ്സ്, മനസ്സിന്റെ പ്രവൃത്തിയാണ് കല്പന. അപ്പോ ഈ പ്രപഞ്ചം നമ്മൾ ഇങ്ങനെ അറിയപ്പെടുന്ന രൂപത്തിൽ മനസ്സ് കല്പിക്കുന്ന, അപ്പൊ പ്രപഞ്ചം എന്ന് പറയുമ്പോൾ പുറമേ കാണുന്നതും ധരിക്കരുത്, നമ്മുടെ ശരീരം ഉൾപ്പെടെ. നമ്മുടെ ജന്മം ഉൾപ്പെടെ, നമ്മുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ, നമ്മുടെ മരണം ഉൾപ്പെടെ എല്ലാം സങ്കല്പം കൊണ്ട് നിലനിൽക്കുന്നവയാണ്. സങ്കല്പം മാത്രമാണ് എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ സങ്കല്പത്തിൽ നിന്ന് വേറിട്ട് ഇതിനൊരു നിലനിൽപ്പില്ല. ഇതാണ് പറയുന്നത്. സങ്കല്പ മാത്രേണ പരമേശ്വര, നേരത്തെ പറഞ്ഞു. അപ്പോ ഈശ്വരൻ ആരെന്ന് ചോദ്യം വരും, ആരാണ് ഈശ്വരൻ? ഇങ്ങനെ ഇതൊക്കെ സങ്കല്പിക്കുന്ന ആരാണ്? അത് താൻ തന്നെയാണ്. അദ്വൈത സിദ്ധാന്തം അനുസരിച്ച് എന്താണ് ഈശ്വരൻ എന്ന് പറയുന്നത്? താൻ തന്നെ. അല്ല, തന്നിൽ നിന്നും വേറിട്ടൊരു ഈശ്വരെ സങ്കല്പിക്കാനില്ല. താൻ തന്നെയാണ് ആരായിരിക്കുന്നത്? ഈശ്വരനായിരിക്കും. അല്ലാതെ ഈശ്വരൻ വേറെ, താൻ വേറെ എന്നു പറഞ്ഞാൽ അദ്വൈതം ശരിയാവും. അതാണ് പ്രധാനമായും മനസ്സിലാക്കേണ്ടത്. അതാണ് സങ്കല്പം മാത്രേണ പരമേശ്വരൻ. എന്ന് പറയുന്നത് മൂക്കും നാക്കും ഒക്കെ ആയിട്ടുള്ള താനാണ്. കണ്ണും മൂക്കും നാക്കും ഒക്കെ ഉള്ള താനാണ് ഈശ്വരനോ? അത് ഒരു ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോയിലും കണ്ണും മൂക്കും ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടില്ലെങ്കിൽ പറയാൻ പറ്റും. അപ്പൊ താൻ തന്നെയായിരിക്കുന്ന ഈശ്വരൻ സങ്കല്പിക്കുന്നതാണ് സർവപ്രപഞ്ചവും എന്നാണ്. അപ്പോ അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം വരും, സങ്കല്പം കൊണ്ടാണ് എല്ലാം ഉണ്ടാകുന്നതെങ്കിൽ മനുഷ്യന് സങ്കല്പം കൊണ്ട് എന്തിനും ഉണ്ടാക്കാൻ പറ്റുമല്ലോ. സങ്കല്പത്തിനപ്പുറം സങ്കല്പത്തിനപ്പുറം ഒരു പ്രയത്നത്തിന്റെ ആവശ്യമില്ല. സങ്കല്പത്തിൽ നിന്ന് വേറൊരു പ്രയത്നത്തിന്റെ ആവശ്യം എന്തുകൊണ്ട്? സങ്കല്പം കൊണ്ട് സൃഷ്ടിക്കുന്നു, ആര് സൃഷ്ടിക്കുന്നു? ഈശ്വരൻ. ഈശ്വരൻ ആ ഒരു താൻ തന്നെ. അപ്പൊ തന്നെ തന്റെ സങ്കല്പം കൊണ്ടാണ് എല്ലാം നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എനിക്ക് എന്ത് സങ്കല്പം കൊണ്ട് സൃഷ്ടിക്കാൻ കഴിയും? അപ്പൊ പിന്നെ താൻ ഈശ്വരനായിരുന്നിട്ടും തനിക്ക് തന്റെ സങ്കല്പം കൊണ്ടാണ് ഈ സൃഷ്ടിയൊക്കെ നടക്കുന്നതെങ്കിലും എന്തുകൊണ്ട് തന്റെ ഇച്ഛയ്ക്കനുസരിച്ച് സങ്കല്പിച്ച് സൃഷ്ടിക്കാൻ കഴിയുന്നില്ല എന്നൊരു ചോദ്യം. തന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഈശ്വരനായി തന്നെ സങ്കല്പിക്കാൻ പറ്റും. ഈശ്വരനാണ്. ഈശ്വരൻ ജീവൻ എന്നൊരു ഭേദം അദ്വൈതത്തെ അംഗീകരിച്ച പിന്നെ അദ്വൈതമില്ല. ഈശ്വരഭാവത്തിൽ ഇരുന്ന് സങ്കല്പിക്കണം, ജീവൻ എന്ന ഭാവത്തിൽ സങ്കല്പിച്ചിട്ട് കാര്യമില്ല. അതെ, രണ്ടു ഭാവം പാടില്ല, ഒറ്റ ഭാവമേ പാടുള്ളൂ. എന്താണ് അദ്വൈതത്തിന് രണ്ടു ഭാവം പാടില്ല, ഒന്നേ ജീവോ ബ്രഹ്മയോ അനാപര എന്നാണ് സിദ്ധാന്തം. ജീവൻ ബ്രഹ്മം തന്നെയാണ്. അപ്പോ എന്താണ് അങ്ങനെ ബ്രഹ്മമായിരിക്കുന്ന താൻ ആണ് സങ്കല്പിച്ചാണ് സൃഷ്ടിയെങ്കിൽ തന്റെ സങ്കല്പം അനുസരിച്ച് ഇവിടെ സൃഷ്ടികൾ സംഭവിക്കുന്നു. എന്ത് സംഭവിക്കും? പക്ഷെ അങ്ങനെ ഒന്നും സംഭവിക്കുന്നുമില്ല. എന്നാൽ എന്താണ് സങ്കല്പം കൊണ്ടെന്ന് പറയുകയും ചെയ്യുന്നു സൃഷ്ടി. അത് ഈശ്വരന്റെ സങ്കല്പമാണെന്ന് ചോദിച്ചാണ്, പക്ഷെ ഈശ്വരനാരാ? അത് താൻ തന്നെയാണ്. ഇതെല്ലാം കൂടെ വരുമ്പോ അദ്വൈതത്തിലൊരു പൊരുത്തക്കേട്. അതിനെന്താ പരിഹാരം? സ്ഥൂലമായ ഒരു സങ്കല്പം മാത്രമല്ല, സൂക്ഷ്മവും കാരണവും ഒക്കെ ഉണ്ടല്ലോ. എന്താണ് പരിഹാരം? അപ്പം ആ സങ്കല്പത്തിന് ഉടയവൻ ആരാണെന്ന് അന്വേഷിക്കണം. അന്വേഷിച്ചുണ്ടോ? സങ്കല്പത്തിന് കാരണമായിരിക്കുന്നുണ്ടാണെന്ന് കണ്ടെത്താം. ഒരു സമാനം പറയുന്നത് താണ് ഈശ്വരനായിരിക്കുന്ന താൻ തന്നെയാണ് എല്ലാം സങ്കല്പിക്കുന്നത്. തന്റെ സങ്കല്പം കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. എന്നാൽ ഈ പ്രപഞ്ചം അനാദിയാണ്. പ്രപഞ്ചം എന്ന് പറയുന്നത് അനാദിയാണ്. അപ്പൊ ഇവിടെ താൻ സങ്കല്പം കൊണ്ട് ഇതിനെയൊക്കെ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും പൂർവപൂർവ്വ സംസ്കാരം അനുസരിച്ച്, മുമ്പുള്ള സംസ്കാരം അനുസരിച്ച് തന്റെ സങ്കല്പം കൊണ്ടുള്ള സൃഷ്ടി സംഭവിക്കുന്നു. അപ്പോ ഒരു സൃഷ്ടിക്ക് അനുകൂലമായ സംസ്കാരം ഇല്ലെങ്കിൽ സൃഷ്ടി നടക്കില്ല. പിന്നെ ആ പുസ്തകം എന്റെ സങ്കല്പം കൊണ്ടുള്ള, ഞാൻ തന്നെ സങ്കല്പിച്ച് സൃഷ്ടിക്കുന്നുണ്ട്. എനിക്ക് പുസ്തകത്തെ ഇപ്പൊ ഇവിടെ എന്റെ സങ്കല്പം കൊണ്ട് സൃഷ്ടിക്കാൻ പറ്റും. എന്തുകൊണ്ട്? എന്നിൽ ഈ പുസ്തകം സൃഷ്ടിക്കുന്ന സങ്കല്പത്തിന് ആധാരമായിട്ടുള്ള ഒരു സംസ്കാരം ഉണ്ട്. എന്നാ പിന്നെ ഈ മേശപ്പുറത്ത് ആനയെ സങ്കല്പം കൊണ്ട് സൃഷ്ടിക്കാന്ന് വിചാരിച്ചാലോ, നടക്കത്തില്ല. എന്തുകൊണ്ട്, എന്തുകൊണ്ടാ നടക്കാത്തത്? എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് കേൾക്കുന്നില്ല? ഏതുപോലെ ഒത്തിരിക്കുന്നു, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല, കേൾക്കുന്നില്ല. പൂർവ്വ സംസ്കാരമില്ല, ആർക്ക് സൃഷ്ടിക്കുന്ന എനിക്ക്? ആ പൂർവ്വ സംസ്കാരമില്ല. ആരെ സൃഷ്ടിക്കുന്നതിനുള്ള സംസ്കാരം എന്നില്ല. അപ്പൊ സംസ്കാരത്തിനനുസരിച്ച് എന്ത് സംഭവിക്കൂ? സൃഷ്ടി കണക്കപ്പെടും. തന്നിൽ ഏത് സംസ്കാരമുണ്ടോ അതനുസരിച്ച് സൃഷ്ടി കണക്കും. തന്നിൽ ആ സംസ്കാരം ഇല്ലെങ്കിൽ സൃഷ്ടി കണക്കത്തില്ല. സംസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ഡി എൻ എ അല്ല, അതിന് പറയുന്ന സംസ്കാരം എന്നേ പറയാൻ പറ്റും. വേറൊന്നും പറയാൻ പറ്റില്ല. സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശദീകരിക്കുന്നത് പുസ്തകമായാലും പണ്ട് ആരെങ്കിലും നമുക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് ആനയാണ് ഇത് പുസ്തകം പറഞ്ഞിരുന്നെങ്കിൽ ആ സംസ്കാരം ഒക്കെ ഉണ്ടാവുള്ളൂ. സംസ്കാരം എന്ന് പറയുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് ഒരു പാട്ട് റെക്കോർഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പൊ ഈ പറയുന്നത് റെക്കോർഡ് ചെയ്യുന്നു. റെക്കോർഡ് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ മൊബൈലിനകത്ത് ശബ്ദമില്ല, പക്ഷെ വീണ്ടും ഓൺ ചെയ്യുമ്പോ എന്ത് ചെയ്യുന്നു? ഈ ശബ്ദം കേൾക്കുന്നു. അപ്പൊ ഇപ്പൊ എന്താണ് സംഭവിച്ചത്? ഇപ്പൊ ഈ എന്റെ സംഭാഷണത്തിലൂടെ ഈ മൊബൈലിനകത്തൊരു സംസ്കാരം ഉണ്ടായി. ആ സംസ്കാരം അവിടെ ഇരിക്കുന്നോണ്ട് എന്ത് ചെയ്തു? വീണ്ടും ഓൺ ചെയ്യുമ്പോ അതിൽ നിന്ന് വീണ്ടും ശബ്ദം കേൾക്കുന്നു. എന്റെ ശബ്ദത്തെ ഇപ്പൊ സംസ്കാരമായിട്ട് മാറ്റിവെച്ചു മൊബൈൽ. സയൻസിന്റെ വിശദീകരണം വേറെയാണ്. ഉദാഹരണത്തിൽ മനസ്സിലാക്കേണ്ട എങ്ങനെയാണ്, ഞാൻ ഈ എന്റെ ഈ സംഭാഷണത്തെ മൊബൈൽ എന്ത് ചെയ്തു? ഒരു സംസ്കാരം എന്തെങ്കിലും അവിടെ വേണമല്ലോ. ഞാൻ സംസാരിക്കുമ്പോ ഈ ശബ്ദത്തെ അവിടെ സൂക്ഷിച്ചു വെക്കണമെങ്കിൽ അവിടെ എന്തോന്ന് സംഭവിക്കണം. അപ്പൊ അതങ്ങനെ അവിടെ സൂക്ഷിച്ചു വെക്കും. അത് ശരിക്കും ഇവിടെ സൂക്ഷിച്ചു വെക്കുന്നത് എങ്ങനെയാണ്? സയൻസിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് സൂക്ഷിച്ചു വെക്കുന്നത്? സൂക്ഷ്മമായ വൈദ്യുത കാന്തിക തരംഗങ്ങളാക്കി അവിടെ സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു? അതിനെ റീപ്ലേ ചെയ്യിക്കുമ്പോൾ അത് ശബ്ദമായിട്ട് പുറത്തു വരും. അത് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഒരു സവിശേഷതയാണ്. ശബ്ദത്തിനങ്ങനെ വൈദ്യുത കാന്തിക തരംഗങ്ങളാക്കി ഒരു പ്രത്യേക പ്രതലത്തിൽ സൂക്ഷിച്ചു വെക്കാനും അതിനെ വീണ്ടും ശബ്ദമാക്കി റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യയുണ്ട്. അത് വികാസം പ്രാപിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ അന്ധകരണത്തിൽ നമ്മുടെ ഈ അനുഭവങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? സംസ്കാര രൂപത്തിലാക്കി വയ്ക്കുന്നു. അതിനാണ് സംസ്കാരം എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെയാണ് വൈദ്യുത കാന്തിക തരംഗങ്ങളാക്കി വെക്കുന്നത്, അതുപോലെ അന്ധകരണത്തിലും സംസ്കാര രൂപത്തിൽ വയ്ക്കുന്നു. വച്ചതിന് ശേഷം വീണ്ടും അതിനെ എന്ത് ചെയ്യാം? ഇങ്ങനെ പുറത്തെടുക്കുന്നതാണ് വീണ്ടും നമ്മുടെ ഈ പ്രപഞ്ചാനുഭവം. എന്ത് വരുന്നു? ഇതെല്ലാം ഈ പുസ്തകത്തിന്റെ ഈ അനുഭവം എനിക്ക് എന്തുകൊണ്ടുണ്ടാകുന്നു? എന്റെ ഉള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പുസ്തക സംസ്കാരം അവിടെ അന്ധകരണത്തിൽ ഉണ്ടായിരുന്നു. വീണ്ടും എന്ത് ചെയ്യുന്നു? പുസ്തകമായി കാണിച്ചു തരികയാണ്. നാമരൂപങ്ങളായിട്ട് അനുഭവം ഉണ്ടാവുകയാണ്, ദർശനം ഉണ്ടാവുകയാണ്. അപ്പൊ സംസ്കാര രൂപത്തെ അന്ധകരണത്തിയിരിക്കുന്നു, പുറമേ നാമവും രൂപവും ആകൃതിയൊക്കെ ആയിട്ട് പുറത്ത് കാണുന്നു അനുഭവിക്കുന്നു. അപ്പോ സങ്കല്പം മനസ്സ് ഒന്നാണെന്ന് പറഞ്ഞപ്പോ അന്ധകരണത്തിൽ ഇതെല്ലാം സംസ്കാര രൂപത്തിയിരിക്കുന്നു, എല്ലാം പ്രകടമാവും. നേരത്തെ ഇത് സംസ്കാരരൂപത്തിയിരുന്നു, ഇത് നേരത്തെ ഈ സംസ്കാരം എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യം. അതിനുത്തരവാണ് എന്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സംസ്കാരം എങ്ങനെ ഉണ്ടായി? അനാദിയാണ്. പ്രപഞ്ചത്തിന് തുടക്കമില്ലാത്തതുകൊണ്ട് എന്ത് സംസ്കാരം ഉണ്ടാവാം? ഏത് സംസ്കാരം നമ്മുടെ ഉള്ളിൽ ഇരിക്കാം? സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ ചോദിക്കും ശരി, അപ്പൊ ഈ മൊബൈല് 100 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നു. മൊബൈലിന്റെ സംസ്കാരത്തിന്റെ സൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 കൊല്ലം മുമ്പ് മൊബൈൽ ഇല്ലായിരുന്നല്ലോ. അപ്പൊ മൊബൈൽ സംസ്കാരം എങ്ങനെ വന്നു? എങ്ങനെ സംസ്കാരത്തിന്റെ സൃഷ്ടിയായി മൊബൈലിന്റെ ദർശനം ഉണ്ടാകും? പുതിയ സാധനങ്ങളെല്ലാം സംബന്ധിച്ച് ചോദ്യം ചോദിക്കാം, പുതിയ അനുഭവങ്ങൾ. കാരണം സംസ്കാരം കൊണ്ടാണ് അനുഭവം ഉണ്ടാകുന്നതെങ്കിൽ എന്ത് വേണം? പൂർവ്വ അനുഭവം ഉണ്ടായി, അതിൽ നിന്ന് സംസ്കാരം ഉണ്ടായി, വീണ്ടും അനുഭവം ഉണ്ടായി, ഇങ്ങനെ ഒരു ചെയിൻ പോലെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ പുതിയ വസ്തുക്കൾ ഈ ലോകത്തുണ്ടാകുന്നുണ്ട്. കമ്പ്യൂട്ടർ ഉണ്ടാകുന്നു, മൊബൈലുണ്ടായി, പ്ലെയിനുണ്ടായി, ഇതിന്റെയൊക്കെ സംസ്കാരം എവിടുന്ന എങ്ങനെ ഉണ്ടാവും? ഒരാളുണ്ടാക്കി നമ്മുടെ മുമ്പിൽ വെച്ചപ്പോഴാണ് ഞാൻ ഇത് കാണുന്നത്. അപ്പൊ ആരും മുമ്പ് സംസ്കാരം ഇല്ലല്ലോ. അപ്പൊ സംസ്കാരം ഉണ്ടാക്കിയെങ്കിൽ ഇതിനെ നിർമ്മിച്ചതിന്റെ മുമ്പ് വയ്ക്കുന്നതിന് മുമ്പ് ഇതിന് സംസ്കാരമേ ഉണ്ടായിട്ടില്ല. മനസ്സിലായ? ഞാൻ കടയിൽ പോയി മൊബൈൽ വാങ്ങിച്ചതിന്റെ മുമ്പ് കൊണ്ടു വയ്ക്കുന്നതിന് മുമ്പ് സംസ്കാരം ഇല്ല. ഇല്ലെങ്കിൽ പിന്നെ ഇപ്പൊ ഞാൻ കാണുമ്പം എന്റെ സംസ്കാരമാണ് മൊബൈലിനെ സൃഷ്ടിച്ചതെന്ന് എങ്ങനെ പറയും? അതിന് ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞ എന്താണ്? അനാദിയതായി നടന്നു തിരുവിളയാണ്. അനാദിയാകുമ്പോ എങ്ങനെ മൊബൈല് 100 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നു? സൂക്ഷ്മ രൂപത്തിരിക്കണമെങ്കിൽ എന്ത് വേണം? സംസ്കാരം. ഇതിന്റെ അനുഭവം വേണം. അനുഭവം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? മൊബൈൽ ഉണ്ടാവണം. മുമ്പേ 100 കൊല്ലം മുമ്പ്, 50 കൊല്ലം മുമ്പ് മൊബൈൽ ഇല്ല. അപ്പൊ പിന്നെ എങ്ങനെ എനിക്ക് ഈ മൊബൈലിന്റെ അനുഭവം ഉണ്ടായി? എങ്ങനെ ഉണ്ടായി? അനാദിയാണല്ലോ, അന്നേ പറയാൻ പറ്റൂ. അനാദി എന്ന് പറഞ്ഞാ മുമ്പില്ലാത്ത സാധനം അനാദി. അങ്ങനെ പറയാൻ പറ്റും? അങ്ങനെ പറഞ്ഞാ പോരല്ലേ, ഇത്തരം പറയുന്നു. അങ്ങനെ പറയാൻ പറ്റുമെന്ന് വെച്ചാൽ അറിഞ്ഞൂടെന്ന് പറഞ്ഞാ പോലും എനിക്കറിയത്തില്ല എന്ന് പറയുന്നു. കൊറേ കാലമായിട്ട് ഇതൊക്കെ കേട്ടോണ്ടിരിക്കുകയും ഒരിക്കലെങ്കിലും ഒരു വസ്തുവിനെ കണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. മൊബൈൽ ഉണ്ടാക്കിയതിന്റെ മുമ്പ് വെക്കുന്നതിന് മുമ്പ് ഇതിനെ ഞാൻ കണ്ടിട്ടില്ല, ഇതിന്റെ സംസ്കാരം ഇനിയില്ല, ഇതിന്റെ അനുഭവം ഉണ്ടായിട്ടില്ല, പിന്നെ എന്റെ സംസ്കാരം കൊണ്ട് മൊബൈലിനെ സൃഷ്ടിച്ചു എന്നങ്ങനെ പറയുന്ന ഞാൻ ചോദിക്കുന്നു. സങ്കല്പം തന്നെ, അതിന് മാറ്റമൊന്നുമില്ല. ഈശ്വര സങ്കല്പോ ബ്രഹ്മസങ്കല്പോ അതിനെ കുറിച്ച് തന്നെ പറയുന്നത്, അല്ലാതെ എന്റെ സങ്കല്പമൊന്നുമില്ല. എന്ത് സങ്കല്പം എന്ന് പറഞ്ഞാലും അവിടെ വരുന്ന ഇത് തന്നെയാണ്. അത് തന്നെ സർവജ്ഞനായിരിക്കുന്നു. സർവജ്ഞനൊക്കെയാണോ അതിനൊന്നും സംശയം? സംസ്കാരം കാരണമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും. ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നേ ഉള്ളൂ. ഉത്തരം ഞാൻ പറഞ്ഞു. എന്താണ് ഉത്തരം? അനാദി സംസ്കാരം എങ്ങനെ വരും? ഇന്നുണ്ടായ സാധനത്തിന് അനാദി സംസ്കാരം എങ്ങനെ വരും? അനാദിക്കർത്ഥം പറയുന്നത് ദാദാ യഥാപൂർവം അകത്പയത് വേദത്തിൽ പറയുന്നു. അതായത് ഈ ഇപ്പൊ ഈ സങ്കല്പം കൊണ്ട് സൃഷ്ടിക്കുന്ന ആള് തന്നെ ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഓരോ കല്പങ്ങളും സൃഷ്ടിക്കുന്നത്. അതായത് സൃഷ്ടി, സ്ഥിതി, പ്രളയം ഇതെല്ലാം ചെയ്യിക്കുന്ന ആരാണ്? ഈ സങ്കല്പിക്കുന്ന ആള് തന്നെയാണ്. അപ്പൊ പൂർവകല്പം ത്തിലെ പ്രളയത്തിന് ശേഷമാണ് ഈ കല്പത്തിലെ സൃഷ്ടി. അപ്പോ ഇതെല്ലാം മൊബൈലെല്ലാം എപ്പ സംഭവിച്ചു? പൂർവകല്പത്തിൽ സംഭവിച്ചു. ആ സംസ്കാരം എന്നുണ്ട്. പൂർവകല്പത്തിൽ കല്പം എന്ന് വെച്ചാ അനേക കോടി വർഷങ്ങളാണ് ഒരു കല്പം. ഒരു പ്രപഞ്ചത്തിന്റെ ഉത്പത്തി തുടങ്ങി നിലനിന്ന് അതിന് ഒരുപാട് പരിണാമങ്ങളൊക്കെ സംഭവിച്ചു. പ്രപഞ്ചത്തിന്റെ, ഭൂമിയുടെ അല്ല, ഈ പ്രപഞ്ചം അവസാനിക്കുന്നവരെയുള്ള കാലമാണ് എന്ത്? കല്പം. അങ്ങനെ ഒരു കല്പത്തിൽ എന്തൊക്കെ സംഭവിച്ചോ അതൊക്കെയാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് മൊബൈൽ ഉണ്ടായിരുന്നു, പ്ലെയിനുണ്ടായിരുന്നു, ആറ്റം ബോംബ് ഉണ്ടായിരുന്നു, ഇനി എന്തൊക്കെ ഉണ്ടാവാൻ പോകുന്നു അതൊക്കെ പണ്ടുണ്ടായി കഴിഞ്ഞ കാര്യമാണ്. അപ്പൊ ഇതിന്റെയൊക്കെ സംസ്കാരം എവിടെയുണ്ട്? എന്നിലുണ്ട്, എന്റെ അന്ധകരണത്തിലുണ്ട്. അതുകൊണ്ട് പൂർവകല്പത്തിൽ എന്ത് ചെയ്തു? മൊബൈലൂടെ ഉണ്ടായി. ആ മൊബൈലിന്റെ സംസ്കാരം എന്നെ ഉള്ളതുകൊണ്ട് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? വീണ്ടും മൊബൈലും കാണുന്നു. പൂർവകല്പത്തിലെ സംസ്കാരം എന്നിൽ ഉണ്ടായിരുന്നെങ്കിൽ 100 വർഷം മുമ്പ് ഞാൻ എന്തുകൊണ്ട് മൊബൈലിനെ കണ്ടില്ല? സംസ്കാരം തന്നെ ഉണ്ടല്ലോ. സാഹചര്യം എന്തുകൊണ്ട് 100 വർഷം മുമ്പ് ഉണ്ടായില്ല? 100 വർഷം മുമ്പ് എന്തുകൊണ്ട്? പ്രബലമായ സംസ്കാരം ഉണ്ടല്ലോ. അത് 100 വർഷം മുമ്പ് കറണ്ട് ഇല്ലെങ്കിൽ കറണ്ട് എന്തുകൊണ്ട് 100 വർഷം മുമ്പ് ഉണ്ടായില്ല? അതിന്റെ അനുഭവം ഉണ്ടാവണല്ലോ. എല്ലാം പൂർവകല്പത്തി ഉണ്ടായിരുന്നു. സിമ്പിളാണ് ഉത്തരം, വളരെ സിമ്പിൾ. ആലോചിക്കാത്തോണ്ട് പറയാൻ പറ്റും. കഴിഞ്ഞ കൽപ്പാന്തത്തിൽ എങ്ങനെയാണോ ഒരു ശാസ്ത്രം പ്രയോഗിച്ചു അതുപോലെ പ്രയോഗിക്കുന്നത്. കൽപ്പനാദി വിഹീനം, എല്ലാം കൽപ്പനകൾക്ക് വിഹീനമായിട്ടുള്ള സംസ്കാരം എന്നുണ്ടല്ലോ. അപ്പൊ കുറച്ച് നേരത്തെ എന്തുണ്ടായിക്കൂടാന്ന് ഞാൻ ചോദിച്ചു. സംസ്കാരം എന്നുണ്ടായിരുന്നു മുമ്പ്. എന്തുകൊണ്ട് ഒരു 100 വർഷം മുമ്പ് ഈ മൊബൈലുണ്ടായിരുന്നെങ്കിൽ എന്റെ അച്ഛനൊക്കെ ഉപയോഗിക്കാൻ പാവം മൊബൈൽ കാണാത്ത പോയി. എനിക്ക് സഹതാപം തോന്നുന്നു അവരോടൊക്കെ. അവർക്കൊന്നും മൊബൈൽ ഉപയോഗിക്കാൻ പറ്റിയില്ല, വീഡിയോ കോൾ ചെയ്യാൻ പറ്റിയില്ല. ഉത്തരം സിമ്പിളാണ്. അതായത് കാലദേശങ്ങളെല്ലാം എന്താണ്? കൽപ്പനയിൽപ്പെടുന്നതാണ്. അപ്പൊ കാലവും കൽപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ കാല സംസ്കാരവും നമ്മുടെ ഉള്ളിലുണ്ട്. കാലസംസ്കാരം ഉള്ളിലുണ്ട്. കാലത്തിന്റെ പ്രത്യേകത എന്താണ്? അതിങ്ങനെ മുന്നോട്ട് സഞ്ചരിക്കുന്നതാണ് ഒരു ക്രമമായിട്ട്. അപ്പൊ ആ കാല സംസ്കാരം നമ്മളിൽ ഇപ്പോഴേ വന്നുള്ളൂ. പഴയ കാല സംസ്കാരമുണ്ട്. ആ കാല സംസ്കാരം എന്ന് പറയുന്നത് കാലത്തെ നമുക്ക് മറിക്കാൻ പറ്റില്ലല്ലോ. കാലം മേളിൽ നിന്ന് കൽപ്പത്തിലെ കാലം തുടക്കം മുതൽ അവസാനം വരെയുള്ള ആ കാലം. ആ കാലം എന്ന് പറയുന്നതും അതിന്റെ സംസ്കാരം എന്ന് പറയുമ്പോൾ എന്താണ്? അത് 1-ാം നൂറ്റാണ്ട്, 2-ാം നൂറ്റാണ്ട്, 3-ാം നൂറ്റാണ്ട് ഇങ്ങനെ ക്രമമായിട്ടാണ് കാലം സഞ്ചരിക്കുന്നത്. അപ്പൊ ആ കാലത്തിന്റെ ഗതി അനുസരിച്ച്, ആ കാല സംസ്കാരം അനുസരിച്ച് എപ്പോഴാണോ മൊബൈൽ ഉണ്ടായത് പൂർവകല്പത്തിൽ, അതേ കാലത്തിലാണ് ഇപ്പൊ ഈ മൊബൈൽ എനിക്ക് കാണാൻ പറ്റുന്നത്. കാലത്തിന് മാറ്റാൻ പറ്റില്ലല്ലോ. അന്നുമ്പോട്ടല്ലേ ഒഴുകുന്നത്, പിറകിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പൊ സൃഷ്ടി, സ്ഥിതി, സംഹാരം വരെ കാലം എങ്ങനെയാണോ ഒഴുകിയിരുന്നത്, ആ ഒഴുക്ക് ഇപ്പോഴാണ് എത്തിയത്. അപ്പോഴാണ് എന്ത് വന്നത്? മൊബൈലിന്റെ അനുഭവം ഉണ്ടായത്. അത് ക്രമം തെറ്റാതെ എന്തുകൊണ്ട് ഇന്നലെ സംഭവിച്ചില്ല എന്ന് ചോദിക്കാം ഒക്കത്തില്ല. എന്തുകൊണ്ട് ഇന്നലെ എന്ന് പറയുന്നത് ഇന്ന് സംഭവിക്കത്തില്ല, അത് ഇന്നലെ സംഭവിച്ചത് കഴിഞ്ഞു, നാളെ ഇന്ന് സംഭവിക്കില്ല. എന്തുകൊണ്ട്? പൂർവ്വകൽപ്പത്തിൽ എങ്ങനെയാണോ കാലം ഒഴുകിയത് അതുപോലെയാണ് ഈ കൽപ്പത്തിനും കാലം പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടൊന്നും മാറിയും തിരിഞ്ഞൊന്നും വരാൻ പറ്റില്ല. എല്ലാവരും സർവരും എന്ത് ചെയ്യുന്നു, അതിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈ പറയുന്നതൊക്കെ എന്താണ്? ഞാൻ ഈ പറയുന്നതൊക്കെ ഒരു ഭാവന, അതായത് മനസ്സുകൊണ്ട് കൽപ്പിക്കുന്നതാണ് പ്രപഞ്ചം എന്ന് പറയുമ്പോ അതെങ്ങനെ ശരിയാക്കാൻ പറ്റുമെന്ന് ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ഇപ്പോഴേ ആൾക്കാർ കണ്ടെത്തിയ ഒരു ഭാവനയാണ്. ഇത് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ് എന്നോ സൃഷ്ടി സൃഷ്ടി ദൃഷ്ടി എന്ന് പറയുമ്പോഴത്തേക്ക് കൽപ്പന കൊണ്ടാണെന്ന് പറയത്തില്ല. അത് എന്താണ്? അവിടെ ഈശ്വരൻ വേറെയാണ്. ഈശ്വരൻ ഇതിനെല്ലാം എന്ത് ചെയ്തു? കൽപ്പിച്ചു. ജീവൻ എന്ത് ചെയ്യുന്നു? ഇതിനെയൊക്കെ അനുഭവിക്കുന്നു. അപ്പോ സങ്കല്പ സൃഷ്ടിക്ക് അങ്ങനെ ജീവന് ശക്തിയില്ല, ചെറിയ സൃഷ്ടിക്ക് പറ്റും. ഇതങ്ങനെയല്ല, ജീവൻ ഈശ്വരൻ എന്ന് പറയുന്ന ഒരു ഭേദമില്ല. ബ്രഹ്മത്തിൽ നടക്കുന്ന എന്താണ് അനാദിയായിട്ടുള്ള സൃഷ്ടിപ്രവാഹം. ലീല എന്നൊക്കെ പറയാം, അറിവിൽ അനാദിയതായി നടന്നിടും തൻ തിരുവിളയാടാണ്. അതിന് സങ്കല്പമാണല്ല എന്ന് പറയുന്നു. ആ സങ്കല്പം എന്ന് പറയുന്നത് ഇങ്ങനെ നടക്കുന്നതിന് കാരണം സംസ്കാരം കൊണ്ട് ഇങ്ങനെ നടക്കും. അപ്പൊ അവിടെ ജീവൻ ഈശ്വരൻ എന്ന് പറയുന്ന ഒരു ഭേദമില്ല, പിന്നെ ഒന്നേ ഉള്ളൂ. ഏതാണ്? ബ്രഹ്മ. ബ്രഹ്മത്തിൽ നടക്കുന്നു. ഞാനും ബ്രഹ്മം, ഈശ്വരനും ബ്രഹ്മം, നീയും ബ്രഹ്മ, സർവവും ബ്രഹ്മം. അതിന് നടന്നുകൊണ്ടേയിരിക്കും. എപ്പോഴും ഇതൊക്കെ മനസ്സിലാകുമ്പോ നമ്മൾ മനസ്സിലാകണം ഇതൊക്കെ എന്താണോ വളരെ സുന്ദരമായ ഭാവനകളാണ്. പഴയ കാലത്ത് ഈ പ്രപഞ്ചം മനുഷ്യനെ അത്ഭുതപ്പെടുത്തിയപ്പോ അവൻ കുറുക്കു വഴികളിലൂടെ ചിന്തിച്ച് ഉത്തരം കണ്ടെത്തിയത് ഇങ്ങനെയാണ്, ഇങ്ങനെയായിരിക്കും, ഇതാണ് എന്ന്. ദാർശനികമായ സമാധാനങ്ങളാണ്. പക്ഷെ ഇതിനുവേണ്ടി അവർ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. നമ്മളിപ്പോ ഇങ്ങനെ ഈസിയായി പറയുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആവിഷ്കരിച്ചവരെന്ത് ചെയ്തു? എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത്? ചിന്തിച്ചാണ്. അപ്പൊ ഇങ്ങനെ ചിന്തിക്കുന്നിടത്ത് നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഇവർ ചിന്തിച്ചതിലും ഒരു യുക്തിയുണ്ട്. അവരൊരു യുക്തി പ്രയോഗിക്കുന്നു. യുക്തി പ്രയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്? അവര് യുക്തി പ്രയോഗിച്ചു എന്ന് മനസ്സിലാക്കുന്ന എന്താണ്? നമുക്കിങ്ങനെ മനസ്സിലാകുന്നു. ആ നമ്മുടെ മനസ്സിൽ ഇതിനെ കുറിച്ചൊരു സംശയം ഉണ്ടാകുമ്പോൾ നമ്മുടെ സംശയത്തെ തീർത്തു വരുന്ന ഒരു സമാധാനം പറയുന്നതാണ് യുക്തി പ്രയോഗം എന്ന് പറയുന്നത്. ഞാനിപ്പോ കാലത്തെ സംബന്ധിച്ചൊരു സംശയം ചോദിച്ചില്ല, ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു ആ അത് കൊള്ളാം സമാധാനമായി. ഇങ്ങനെ നമ്മുടെ സംശയങ്ങൾക്ക് നമുക്ക് സമാധാനം കിട്ടത്തക്ക രീതിയിൽ മറുപടി പറയുന്നതിനാണ് യുക്തി എന്ന് പറയുന്നത്. യുക്തിയിലൂടെയാണ് പഴയ കാലത്ത് ഇത്തരം സിദ്ധാന്തങ്ങളെല്ലാം അവതരിപ്പിച്ചത്. അപ്പോ ആ യുക്തിയിലൂടെ അവതരിപ്പിക്കുന്നതിന് അവരെന്തുപയോഗിച്ചു? അവരുടെ സർഗാത്മക ഭാവന. ഭാവന ഇവിടെ ഉണ്ടെങ്കിലേ പറ്റൂ. അങ്ങനെ ചേർത്തിട്ട് അവരെന്ത് ചെയ്തു? പ്രപഞ്ച രഹസ്യം ഇതാ ഇങ്ങനെയാകാം എന്നവർ മുമ്പോട്ട് വെച്ചു. അതിനാണ് ദർശനം എന്ന് പറയും. ഇങ്ങനെ വളരെ ചിന്തിച്ച് യുക്തിയിലൂടെ ദാർശനികമായി ഇങ്ങനെ രൂപപ്പെടുത്തിയെടുക്കുന്ന ധാരണകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സിദ്ധാന്തം. ഇത്തരം സിദ്ധാന്തങ്ങൾ കേൾക്കുമ്പോൾ ഇത് മനസ്സിലായി വരുമ്പം ചിലർക്ക് തോന്നുന്ന വിഭ്രാന്തികളെയാണ് എന്ത് വിളിക്കുന്നത്? അനുഭവങ്ങൾ. മനസ്സിലായി? ആ എനിക്കും അങ്ങനെയൊക്കെയാണോ തോന്നുന്നത്? അങ്ങനെ വരും. ഇതൊക്കെ ഇങ്ങനെ കേട്ട് ചിന്തിച്ച് ഒരുപാട് വരും. നമുക്കതൊരു അനുഭവം പോലെ തോന്നും. അതങ്ങനെയാണ്. ഇപ്പോ നിങ്ങളുടെ ഇവിടുന്ന് ഡൽഹി വരെ ട്രെയിനിൽ പോയിട്ടുണ്ടോ? പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടോ? ഞാനിവിടുന്ന് ഡൽഹി പോയിട്ട് മൂന്നിൻ്റെ എന്ന ട്രെയിനിൽ കയറി തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ യാത്ര ചിലപ്പോൾ എന്താണോ നമ്മുടെ സാധാ കമ്പാർട്ട്മെന്റിലായിരിക്കും, പഴയ ബെഞ്ചിൽ. എന്നുവെച്ചാൽ കംഫർട്ടബിളുള്ള യാത്രയൊന്നും ആയിരിക്കില്ല. അങ്ങനെ മൂന്നും ആറു ദിവസം ട്രെയിനിൽ വന്നിട്ട് തിരിച്ചു വന്ന് കട്ടിൽ കിടന്നിറങ്ങുമ്പോൾ രാത്രി തോന്നുന്നു ഞാൻ ട്രെയിനിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട്. ആ ട്രെയിനിന്റെ കൊടുക്കും അത് എല്ലാം ബ്രെയിൻ എന്ത് ചെയ്യും? അതിനെ വിടത്തില്ല ആ അനുഭവത്തെ. കാരണം അതൊരു സുഖമുള്ള അനുഭവം അല്ലല്ലോ. പിന്നെ രണ്ടു മൂന്ന് ദിവസം കൂടെ നമ്മളിങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതായിട്ട് ഇങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും. ഇതുപോലെയാണ് ഈ യുക്തികളെല്ലാം കേട്ട് കേട്ട് കേട്ട് ആൾക്കാർക്ക് എന്ത് തോന്നും? ഭാവന ഉറച്ചു വന്നിട്ട് എന്ത് പറയും? ഇതൊക്കെ നമ്മുടെ അനുഭവമാണെന്ന് പറഞ്ഞ് തർക്കിക്കാൻ വരും. അങ്ങനെ തർക്കിക്കാൻ വന്നാൽ വിട്ടുകളയുന്നു. അവരുടെ ഏറ്റുമുട്ടാന്ന് ഏറ്റുമുട്ടി അടി കിട്ടും ചിലപ്പോൾ. മനസ്സിലായ വിട്ടുകൊടുത്തേക്കും ശരിയെന്ന് പറയും. അങ്ങനെയും സംഭവിക്കും. അപ്പൊ യുക്തിയിലൂടെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ സമർത്ഥിക്കുന്നത്. ആശയപരമായി ഇതിനെയൊക്കെ മനുഷ്യൻ ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത്. ആശയപരമായിട്ട് മാനസികമായ തലത്തിൽ ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത്. ആശയപരമായി ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ നമ്മുടെ രാമായണത്തിലുണ്ട്. എന്താണ് ഒരു പ്ലെയിന്? ആ പ്ലെയിനിന്റെ പേരെന്താണ്? പുഷ്പക വിമാനം. രാമൻ ആ പുഷ്പ വിമാനത്തിലാണ് സഞ്ചരിച്ചത്. ഈ പുഷ്പ വിമാനം രാമനോട് വർത്താനമൊക്കെ പറയും. വിളിക്കുമ്പം വരും, പോവാൻ പറഞ്ഞാൽ പോകും. അങ്ങനെയൊക്കെയാണ് ഒരു പുഷ്പ വിമാനം. ഈ പുഷ്പ രാമായണമൊക്കെ കഥകളൊക്കെ നമ്മൾ കുട്ടിക്കാലത്തെ കേട്ട് രാമൻ പുഷ്പവിമാനത്തിലൊക്കെ പോകുന്നതൊക്കെ നമ്മൾ ഭാവനയെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഈ പുഷ്പവിമാനം ഒരു സത്യമാണ്. നമ്മൾ വിശ്വസിക്കും. എന്താണ് ഈ പുഷ്പവിമാനം പണ്ട് ഉണ്ടായിരുന്നു, പിന്നെ എങ്ങനെ രാമൻ കയറിപ്പോയി? ശ്രീലങ്കയിൽ നിന്ന് ഇങ്ങോട്ട് കന്യാകുമാരിയിൽ നിന്ന് അയോധ്യ വരെ വരുന്ന ആ യാത്ര, പ്ലെയിനിലുള്ള യാത്ര രാമായണത്തിൽ ഭംഗിയായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. അത് മേളിൽ കൂടെ സഞ്ചരിക്കാതെ ഒരാൾക്ക് എങ്ങനെ വർണ്ണിക്കാൻ പറ്റും? ആകാശത്തിലൂടെ സഞ്ചരിച്ചാലേ വർണ്ണിക്കാൻ പറ്റും. അങ്ങനെ ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ കടന്ന് കടന്ന് കടന്ന് പോകുന്നു. അപ്പൊ മേളിൽ ഒരു ട്രോണിൽ നിന്ന് വീഡിയോ പിടിക്കുന്നത് പോലെയാണ് മൊത്തം രാമായണത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പൊ മേളിൽ കൂടി സഞ്ചരിക്കുക, അപ്പൊ യുക്തി അവിടെ പ്രയോഗിക്കുകയാണ്, നമ്മുടെ യുക്തി മനസ്സിലായി. അപ്പൊ മേളിൽ കൂടി സഞ്ചരിക്കാതെ എങ്ങനെയാണ് ഇത്ര കൃത്യമായിട്ട് കടലിന്റെ കരയിലേക്ക് വെള്ളം വന്നടിക്കുന്നത്, പിന്നെ ഇങ്ങോട്ട് ഓരോരോ രാജ്യങ്ങൾ കടന്നു കടന്നു പോകുന്നത്, കാടുകളും മലകളും എല്ലാം കൃത്യമായി വർണ്ണിച്ച് അയോധ്യ കൊണ്ടെത്തിക്കണോ? ഈ മേളിൽ കൂടി സഞ്ചരിച്ചല്ലേ പറ്റൂ, അവിടെ നമ്മളെ യുക്തിയാ പ്രവർത്തിക്കുന്നു. ഉറപ്പായിട്ടും രാമ ആ വിമാനത്തെ സഞ്ചരിച്ചിരിക്കും. അപ്പൊ നമ്മളതിനെ അങ്ങനെ വിശ്വസിക്കും, ഉണ്ടെന്ന് തന്നെ കരുതും. അതാണ് യുക്തിയിലൂടെ നമുക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുമ്പം രാമായണത്തിലെ പുഷ്പ വിമാനം പോലെ ഇരിക്കും അത്. എന്നാ റൈറ്റ് ബ്രദേഴ്സ് വിമാനം കണ്ടുപിടിച്ചത്, രണ്ടു തമ്മിലുള്ള വ്യത്യാസം എന്താണോ? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇന്ധനം കൊണ്ട് സഞ്ചരിക്കാനുള്ള കരണമാണുള്ളത്. മറ്റേ എന്താണ് രാമന്റെ അതിനും എന്തുണ്ടായിരുന്നു, ഇന്ധനമൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഇന്നത്തെ പ്ലെയിനുകളിൽ കോക്ക്പിറ്റിൽ സംസാരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഉടൻ തന്നെ അവിടെ മെസ്സേജ് വരും, മേയ്ഡേ മേയ്ഡേ എന്നൊക്കെ മെസ്സേജ് വരും. എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. എന്റെ കമ്പ്യൂട്ടറുകൾ തന്നെ തിരിച്ചറിഞ്ഞ് മെസ്സേജ് കൊടുക്കും. അത്രയല്ലേ വണ്ണം പറഞ്ഞോളൂ, അതെന്താ കൊള്ളു? രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്, രാമന്റെ ആ പ്ലെയിനിൽ നമ്മൾ ആരും സഞ്ചരിച്ചിട്ടില്ല, സഞ്ചരിക്കാനും പോകുന്നില്ല. റൈറ്റ് ബ്രദേഴ്സിന്റെ പ്ലെയിനിൽ ലോകത്തുള്ള ആയിരക്കണക്കിന് മനുഷ്യരൊന്നും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും, നമുക്കും കാശുണ്ടെങ്കിൽ സഞ്ചരിക്കും. ഇപ്പൊ ഒരു വലിയ വ്യത്യാസമുണ്ട്. എന്താണോ മറ്റൊരു ആശയപരമായ സത്യമാണ്, അതാണ് ശരിക്കും സങ്കല്പകല്പിതം. ഇതങ്ങനെയല്ല, വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യമാണ്, ഒബ്ജക്റ്റീവ് ട്രൂത്ത് എന്ന് പറയുന്നത്. ഇതാണ് രണ്ടും തമ്മിലുള്ള വലിയ വ്യത്യാസം. പക്ഷെ അത് ശരിയാണെന്ന് സമർത്ഥിക്കുന്നതിനുള്ള യുക്തികൾ നമുക്കുണ്ട് ഒരുപാട്. ആ യുക്തികളിലൂടെ അത് ശരിയാണെന്ന് നമുക്ക് സമർത്ഥിക്കാൻ പറ്റും, യുക്തിയിലൂടെ സമർത്ഥിക്കുക. അപ്പൊ യുക്തിവാദം എന്ന് പറയുന്ന ഒരു വലിയ സംഭവമല്ല. യുക്തിവാദത്തിലൂടെ നമുക്ക് എന്ത് സമർത്ഥിക്കാം? യുക്തിവാദം ചെയ്യുന്നതിനുള്ള ശേഷി ഉണ്ടായാൽ മതി. പക്ഷെ അത് സങ്കല്പകല്പിതമായിരിക്കും, അതിന് വസ്തുയാഥാർത്ഥ്യം വേണമെന്നില്ല. വസ്തുയാഥാർത്ഥ്യം ഇല്ലാത്ത കാര്യങ്ങളിൽ നമുക്ക് യുക്തിയിലൂടെ സമർത്ഥിക്കാം. വസ്തുയാഥാർത്ഥ്യം അങ്ങനെയല്ല, അത് അതിന്റെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുന്ന അതിന്റെ പ്രയോഗത്തിലേക്ക് വരുമ്പോഴാണ്. പ്രയോഗത്തിൽ വരുമ്പം മറ്റത് ലോകത്ത് കാണത്തില്ല, ഇത് ലോകത്തുണ്ടാവും. പിന്നെ അന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ പ്ലെയിനിൽ സഞ്ചരിക്കണമെന്നൊക്കെ ആൾക്കാർ ആഗ്രഹിച്ചതുകൊണ്ടാണ് ഇന്ന് റൈറ്റ് ബ്രദേഴ്സ് അത് കണ്ടുപിടിച്ചതെന്നുള്ളത് ശരിയാണ്. ആഗ്രഹം മനുഷ്യരിൽ ഇങ്ങനെ കൂടി കൂടി കൂടി കൂടി വന്നപ്പോഴാണ് അവരതിനുള്ള പ്രയത്നം ആരംഭിച്ചതും നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ ആരംഭിച്ചതും. അപ്പൊ അതിനെന്ത് ചെയ്തു, അവർക്ക് സങ്കല്പത്തിലൂടെയല്ല ഭൗതികമായി തന്നെ സൃഷ്ടിക്കാൻ പറ്റും. അത് യുക്തി കൊണ്ട് സമർത്ഥിക്കുന്നതല്ല. പിന്നെയോ പിന്നെ എന്താണ്, അത് തന്റെ പരിശ്രമത്തിലൂടെ നിർമ്മിച്ചെടുക്കുന്നതാണ്. രണ്ടിനും ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട്. മറ്റത് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സങ്കല്പത്തിൽ മാത്രമാണ്. ഇവിടെ അങ്ങനെ നമ്മളങ്ങനെയല്ല, ഇവിടെ ഭൗതികമായ അറിവും പ്രയത്നവും ആവശ്യമുണ്ട്. ഇവിടെ പറയുന്ന എന്താണ്? നമ്മുടെ എല്ലാ ഭൗതികമായ അറിവും പ്രയത്നവും എല്ലാം എന്താണ്? ബ്രഹ്മത്തിന്റെ സങ്കല്പമാണ് എല്ലാം. നിങ്ങളൊന്നിനെ ഭാവനയെ കണ്ടാലും പുറമേ നിങ്ങളെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയാലും നിങ്ങൾ അധ്വാനിച്ചാലും ഇതെല്ലാം എന്താണ്? ഈ ബ്രഹ്മത്തിൽ നടക്കുന്ന കൽപ്പനകളാണ്. ഈ ബ്രഹ്മത്തിൽ നിന്ന് ആൾക്കാർ ഉപയോഗിക്കുന്ന വാക്ക് കോൺഷ്യസ്നെസ് എന്ന്. ഈ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒന്നിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം എന്നാണ് പറയുന്നത്. ഇതാണ് ഇവിടെ പറയുന്നത്. നിങ്ങളവിടെ നിങ്ങളുടെ ബുദ്ധി പ്രയോഗിച്ചാലും നിങ്ങളുടെ അധ്വാനം പ്രയോഗിച്ചാലും അല്ല കേവലം നിങ്ങളുടെ ഭാവനയാണെങ്കിൽ എന്തായാലും ശരി, ഇതെല്ലാം ബ്രഹ്മ ആകുന്ന കോൺഷ്യസ്നെസ്സിൽ നടക്കുന്ന കൽപ്പനകളാണ്. ഇതാണ് അദ്വൈതി പറയുന്നത്. അതാണ് സങ്കല്പകൽപിതം ദൃശ്യം എന്ന് പറയുന്നത്. അതെ.